പൂർവപരാപര ശബ്ദങ്ങൾ ഗണസൂത്രത്തിൽ ലൂടെ സർവാദി ഗണത്തിൽപ്പെടുന്നു. അഷ്ടാധ്യായ സൂത്രത്തിലൂടെ സർവനാമസജ്ഞ വികല്പമാക്കുന്നു. മൂന്ന് ഗണസൂത്രങ്ങളാണ്: പൂർവപരാപര, ദക്ഷിണോത്തരാപരാധരാണി, വ്യവസ്ഥായം സജ്ഞായം, സമജ്ഞാധനാഖ്യായം, മന്ദിരം ബഹിർയോഗ വസുയാന. സർവാദി ഗണത്തിലാണ് ഈ മൂന്ന് സൂത്രവും വരുന്നത്. ഗണത്തിൽ വന്നുകൊണ്ട് ഇതിന് സർവനാമസജ്ഞ കിട്ടുന്നു, നിത്യമായി കിട്ടുന്നു, എല്ലായിടത്തും വരും. അതിൽ ജസ്സിൽ വികല്പമാക്കാൻ വേണ്ടിയിട്ടാണ് മൂന്ന് അഷ്ടാധ്യായി സൂത്രം. ഇന്ന് ഗണസൂത്രങ്ങളിലും പറഞ്ഞു വ്യവസ്ഥായം അസംജ്ഞായം. വ്യവസ്ഥയിലും അസംജ്ഞയിലുമാണ് സർവാദി ഗണത്തിപ്പെടുന്നതും സർവനാമസജ്ഞ കിട്ടുന്നതും. അതേ വ്യവസ്ഥയിലും അസംജ്ഞയിലുമാണ് ജസ്സില് ജസ് പരമരിക്ക് പൂർവത്തിനും വികല്പമായി സർവനാമസജ്ഞ വിധിക്കുന്നു. സർവനാമ ഗണത്തിൽ പെടുന്നതിനാണെങ്കിലും വ്യവസ്ഥയിലും അസംജ്ഞയിലുമായിരിക്കണം. പിന്നെ ജസ് പരമരിക്കുമ്പോൾ വികല്പമായിട്ട് സർവനാമസജ്ഞ കിട്ടണമെങ്കിലും വ്യവസ്ഥയിലും അസംജ്ഞയിലും ആയിരിക്കണം. വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണോ ഒരു വ്യവസ്ഥ ചെയ്യുന്നത്, പൂർവ പര അപര ദക്ഷിണ ഉത്തര അപര അധര ശബ്ദങ്ങൾ, അതിൻ്റെ മുഖ്യമായ അർത്ഥം, ദിക്ക് ദേശം കാലം, ഈ അർത്ഥങ്ങളിൽ പ്രയോഗിച്ചാൽ അതിനെ വ്യവസ്ഥ എന്ന് പറയും. അതാണ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ചുരുക്കി മനസ്സിലാക്കുന്നു. അസംജ്ഞ എന്ന് പറഞ്ഞാലോ, ആധുനിക സംജ്ഞകൾ വരാൻ പാടില്ല. എന്ന് വെച്ചാൽ പൂർവ്വശബ്ദം ഒരാളുടെ പേരായി, അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഗണസൂത്രപ്രകാരം സർവാദി ഗണത്തിപ്പെടത്തില്ല, അങ്ങനെ സർവനാമസംജ്ഞയില്ല. അഷ്ടാധ്യായ സൂത്രപ്രകാരം ജസ് വരം വരിക വികല്പമായ രൂപം വരത്തില്ല. ഏതേഷാം പൂർവാപര അവര ദക്ഷിണ ഉത്തരാപരാധരാണി വ്യവസ്ഥായം അസഞ്ജ. ഏതേഷാം എന്ന് പറഞ്ഞാൽ പൂർവാദികൾക്ക് വ്യവസ്ഥായാം വ്യവസ്ഥയിലും അസപ്ഞായാം സ്വപ്ന അല്ലാതിരിക്കുമ്പോഴും. സ്വപ്ന എന്ന് പറഞ്ഞാൽ പ്രത്യേകം ഓർക്കുന്നു ആധുനിക സംജ്ഞ എന്ന് വെച്ചാൽ നമ്മൾ പൂർവശബ്ദത്തെ എടുത്ത് ഒരാളുടെ പേരാക്കുന്നു, അതിനാണ് ആധുനിക സംജ്ഞ എന്ന് പറയുന്നത്. അവിടെയും സർവനാമസംജ്ഞ, ഇവിടെയെല്ലാം സർവനാമസംജ്ഞയിലുണ്ട്. എങ്ങനെ? ഗണസൂത്ര സർവത്രയാ പ്രാപ്ത. കാരണം ഇതേ സൂത്രം തന്നെ, അഷ്ടാധ്യായ സൂത്രം തന്നെ ഗണസൂത്രത്തിൽ പറഞ്ഞു, അത് ഗണത്തിൽ അന്തർഭവിച്ചു. അപ്പൊ സർവാധീനി സർവനാമാനി പ്രകാരം സർവനാമസംജ്ഞ ലഭിച്ചു കഴിഞ്ഞു. അതാണ് സർവനാമസംജ്ഞ ഗണസൂത്ര സർവത്ര യാ പ്രാപ്ത. അങ്ങനെ പ്രാപ്തമായ ആ സർവനാമസംജ്ഞ, അഷ്ടാധ്യായ സൂത്രം എന്താ പറയുന്നത്, എല്ലായിടത്തും ഉണ്ടെങ്കിലും ജസി ജസ് പരമരിക്കേ വാസ്യാ പൂർവത്തിന് വികല്പമായി വരുന്നു എന്നാണ്. വികല്പമായി എന്നുകൊണ്ട് എന്ത് വരുന്നു? പൂർവേ പൂർവാഹ പൂർവ ജസ് എന്നിരുന്നു, പൂർവശബ്ദത്തിന് അർത്ഥാത് അപ്രത്യ പ്രാതിപതിനേന പ്രാതിസഞ്ജ സ്വാദിപ്രത്യോത്പത്തി സുഭവിത്യനേന ഏകവചനാദി സപ്ഞ ദ്വീകർ ദീവനേകവനയത്തിനേന ഏകവചനവിവക്ഷായാം പൂർവ ദ്വിവചന വിവക്ഷായാം പൂർവവും പൂർവ പൂർവ പൂർവ ഇതി ബഹുവനവിവക്ഷായാം പൂർവ ജസ് ഇത്യത്ര ഏകശേഷേ അനേന സൂത്രേണ വികൽപ്പേന പൂർവശബ്ദസ്യ സർവനാമസംജ്ഞ ജസി പരേ പുറജസ് ഇത്യത്ര അനുബന്ധലോപേ ജസശീതനേന ഈകാരാദേശേ ഗുണേ പൂർവേ സർവനാമസംജ്ഞാഭാവപക്ഷേ പ്രഥമയോ പൂർവസവർണ ഇത്യനേന ദീർഘേ ജാതി പൂർവാഹ അസംജ്ഞായാം കിം ഉത്തരാഹ ഇതൊരു സംജ്ഞയാണ്, ഒരു പേരാണ്. ഉത്തരാഹ എന്ന് പറയുന്നൊരു പേരാണ്, ഒരു സ്ഥലത്തിന്റെ പേരാണ് ഉത്തരാഹ. ഉത്തരം എന്ന് പറയുന്ന ദിക്കിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ദിക്കിനെ കുറിച്ചാണ് പറയണമെങ്കിൽ അത് അനാദിയാണ്, അനാദി സംജ്ഞയാണ് ഇവിടെ സർവനാമസംജ്ഞ. പക്ഷെ ഇവിടെ ഉത്തരാഹ എന്ന് പറയുന്നത് ആധുനിക സംജ്ഞയാണ്. ആധുനിക കാലത്ത് ഒരു ദേശത്തിന് കൊടുത്ത പേരാണ് ഉത്തരാഹ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ എന്ത് സംഭവിച്ചു? സർവനാമസംജ്ഞ വികൽപ്പേന വരുന്നില്ല. ഉത്തരാഹ അല്ലെങ്കിൽ ഉത്തരേ, ഉത്തരാഹ അങ്ങനെ വരത്തില്ല. പക്ഷെ ഇത് ദിക്കിന്റെ വാചകമാണെങ്കിൽ എന്തുവരും? ഉത്തരേ ഉത്തരാഹ എന്ന് വരും. ജസ് വരവായിരിക്കും. ഇത് ഒരു സ്ഥലപ്പേരാണ് ഉത്തരാഹ എന്ന് പറയുന്നത്, എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത് കുരവഹ എന്ന് കൊടുത്തിരിക്കുന്നത്. കുരവഹ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അല്ല, കുരവഹ എന്ന് പറഞ്ഞ സ്ഥലം പേരാണ്, മറ്റൊരു പേരാണ്. ഒരു വള്ളിക്കാവ് എന്ന് പറയുന്നു, അമൃതപുരി എന്നും പറയുന്നു. വള്ളിക്കാവ് സമ അമൃതപുരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ആൾക്കാർ ഒന്നാ ധരിക്കുന്നു. അതുപോലെ ഉത്തരാഹ എന്ന് പറഞ്ഞാൽ പുരവഹ എന്ന് പറയുന്നു. പുരവഹ എന്ന് പറയുന്ന സ്ഥലപ്പേരാണ്. അതായത് ഇപ്പോൾ അമൃതപുരി എന്ന് പറയുന്ന പേര് പുതിയതാണ്, വള്ളിക്കാവ് എന്ന് പറയുന്ന നേരത്തെയുള്ള പേരാണ്. അപ്പം വള്ളിക്കാവ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അതെന്താണ്? അതൊരു സ്ഥലപ്പേരാണ്, എല്ലാവർക്കും അറിയാം. പക്ഷെ അമൃതപുരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ പേരാണ്. അപ്പോ സാറിന് എന്ത് ചെയ്യും? അമൃതപുരി എന്നാണ്. അപ്പോ അത് ആർക്കെങ്കിലും അറിയാൻ വേണ്ടി അവിടെ എഴുതും വള്ളിക്കാവ് എന്ന് വെച്ചാൽ. എന്റെ അർത്ഥം എന്താണ്? അമൃതപുരി എന്ന് പറയുന്ന പുതിയ പേരാണ്, വള്ളിക്കാവ് എന്ന് പറയുന്നതാണ് നേരത്തെയുള്ള പേര്. അതുപോലെ തന്നെ ഇവിടെയും ഉത്തരാഹ എന്ന് പറയുന്നത് ആധുനിക കാലത്ത് കൊടുത്ത ഒരു പേരാണ്, ആധുനിക സംജ്ഞയാണ്. ആ സ്ഥലം ഏതാണ്? കുരവഹ എന്ന് പറയുന്ന സ്ഥലം. കുരവഹ എന്ന് പറയുന്നത് ദേശത്തിന്റെ പേരാണ്, സ്ഥലത്തിന്റെ പേരാണ്. അമൃതപുരി വള്ളിക്കാവ് എന്ന് പറയും പോലെ. ആദ്യ അമൃതപുരി എന്ന് പറഞ്ഞാൽ എന്താണ്? പുതിയ സ്ഥലപ്പേര്. പിന്നെ വള്ളിക്കാവ് എന്ന് പറഞ്ഞാൽ അത് നേരത്തെയുള്ള സ്ഥലപ്പേര്. അതുപോലെ ഇവിടെ ഉത്തരാഹ എന്ന് പറയുന്ന ഒരു പുതിയ സ്ഥലപ്പേര്, അതേതാണ്? കുരവഹ. സ്ഥലപ്പേരായതുകൊണ്ട് ഇത് നിത്യ ബഹുവിനാനന്ദ ശബ്ദമാണ് കുരവഹ എന്ന് പറയുന്നത്. അതിന് ഏകവചനം ദ്വിവചനമൊന്നും കാണത്തില്ല. കുരവഹ കുരൂൻ സ്ഥലപ്പേരാണ്, ആ ദേശത്തിനെ അങ്ങനെ അർത്ഥം വരും. അല്ലാതെ കുരുവംശത്തിൽപ്പെട്ടവരെന്നുള്ള അർത്ഥത്തിൽ അങ്ങനെയല്ല പറയുന്നു. ആൾക്കാരുടെ പേരല്ല. ഉത്തരാഹ എന്ന് പറഞ്ഞാലും പുരവഹ എന്ന് പറഞ്ഞാലും ദേശത്തിന്റെ പേര്. പക്ഷെ ഉത്തരാഹ എന്ന് പറയുന്നത് ആധുനികമായ പേരാണ് അമൃതപുരി എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ എന്താണ് ഇവിടെ സർവനാമസഞ്ജയില്ല, എന്തുകൊണ്ട് അസപ്ജ്ഞായാം, ഇത് സപ്ജ്ഞയില പ്രയോഗിച്ചിരിക്കുന്നു, പ്രത്യേകം മനസ്സിലാക്കുന്നു. അത് ഏത് സ്ഥലപ്പേര്, ഏതാത് സ്ഥലം എന്ന് മനസ്സിലാക്കി തരാണെന്ന് പറഞ്ഞ കുരവഹ ആ സ്ഥലം. അതിന് ഇന്നറിയപ്പെടുന്ന എങ്ങനെ ഉത്തരാഹ, രണ്ടും ഒരു സ്ഥലത്തിന്റെ പേരാണ്. പുരവഹ എന്ന് പറഞ്ഞാൽ നിത്യ ബഹുവചനാന്തമായ ശബ്ദമാണ്, ഏകവചന ദിവനങ്ങളെല്ലാം അതൊരു സ്ഥലത്തിന്റെ പേരാണ് എന്ന് വ്യക്തമായി ധരിക്കണം. അവിടെ ഭ്രാന്തി വരരുത്, കുരുക്കന്മാരല്ലെങ്കിൽ അവരുടെ സ്ഥലം അങ്ങനെയൊന്നും ധരിക്കരുത്. ചിലപ്പോൾ അവിടെ കുരുക്കന്മാരുണ്ടായിരിക്കാം, ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം, അതല്ല. ഇവിടെ കുരവഹ എന്ന് തന്നത് അതൊരു സ്ഥലത്തിന്റെ പേരാണ്. ഏത്? ഉത്തരാഹ എന്നുള്ളത്. കുരവഹ എന്ന് പറഞ്ഞാൽ എന്നാ മനസ്സിലാക്കും? അത് നേരത്തെ തന്നെ പ്രസിദ്ധമാണോ കുരവഹ എന്ന് പറയുന്ന സ്ഥലം? ഉത്തരാഹ എന്ന് പറയുന്നത് ആധുനികമായ സ്വപ്നയാണോ? അങ്ങനെ സ്ഥലങ്ങളുടെ പേര് മാറാറുണ്ടല്ലോ, പഴയ പേരുകളല്ല പിന്നീട് കുറച്ചു കാലം കഴിയുമ്പോൾ. അതുപോലെ ദേശവാചക ശബ്ദങ്ങൾ മിക്കവാറും ബഹുവചനത്തിൽ ആ പ്രയോഗിക്കുന്നു. ഒരു ദേശത്തെ കുറിക്കുന്ന പേര് രൂഢ ശബ്ദമാണത് കുരവഹ, ബഹുവനാന്തത്തിൽ മാത്രമേ അത് പ്രയോഗിക്കത്തുള്ളൂ. ആ പിന്നെ കുരുശബ്ദത്തിൽ നിന്ന് ജസ് വന്ന് കുരവഹ എന്നാകും. പക്ഷെ മനസ്സിലാക്കേണ്ട ഇത് നിത്യ ബഹുവനാന്തമാണോ, ഒരു സ്ഥലത്തിന്റെ പേരാണോ മനസ്സിലാക്കണം. അപ്പൊ ഇത് പ്രത്യുദാഹരണം അസംജ്ഞായാക്യം എന്നുവെച്ചാൽ എവിടെ സർവനാമ സപ്ന വരുന്നില്ല എന്ന് കാണിക്കുന്നു. ഉത്തരാഹ എന്നുള്ളത് സപ്ന ആയതുകൊണ്ട് അവിടെ സർവനാമ സപ്ന വന്നില്ല. ഇനി വ്യവസ്ഥായം അസംജ്ഞായം എന്ന് പറഞ്ഞു. വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? പറയുന്ന സ്വ അഭിധേയ അപേക്ഷ അവധി നിയമോ വ്യവസ്ഥ. വ്യവസ്ഥയെ വ്യാഖ്യാനിക്കുകയാണ്. അപ്പൊ അത് എളുപ്പത്തിൽ മനസ്സിലാക്കേണ്ട ഇതാണ്. വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ പൂർവാദി ശബ്ദങ്ങൾ ദിക് ദേശ കാല അർത്ഥത്തിൽ പ്രയോഗിച്ചാൽ അതാണ് വ്യവസ്ഥ. അത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. പക്ഷെ അതിനെ സാങ്കേതികമായി വ്യാഖ്യാനിക്കുകയാണ്. സ്വ അഭിധേയം, സ്വസ്യ അഭിധേയം, സ്വ അഭിധേയ അപേക്ഷ, സ്വസ്യ അഭിധേയന അപേക്ഷ, സ്വ അഭിധേയ അപേക്ഷാവധി, സ്വസ്യ അഭിധേയന അപേക്ഷസ്യ അവധി, സ്വ അഭിധേയ അപേക്ഷാവധി നിയമ, സ്വസ്യ അഭിധേയന അപേക്ഷസ്യ അവധേഹി നിയമ. അങ്ങനെ അതിനെ വിഗ്രഹിക്കുന്നു. അത് വ്യാഖ്യാനിച്ച് മനസ്സിലാക്കാൻ പ്രയാസമാണ്. എന്താണ് ഈ പറയുന്നത്? സ്വസ്യ അഭിധേയേന അപേക്ഷസ്യ അവധേഹി നിയമ എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ മനസ്സിലാക്കാം. പൂർവാദി ശബ്ദങ്ങൾ വ്യവസ്ഥയിൽ ആണെന്ന് പറഞ്ഞാൽ അത് ദിക്ക് ദേശം കാലം എന്നീ അർത്ഥങ്ങളിൽ പ്രയോഗിച്ചു കഴിഞ്ഞാൽ അത് തന്നെ വ്യവസ്ഥ. പിന്നെ ഈ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അത് ആ ഓരോ ശബ്ദങ്ങളുടെയും അർത്ഥം കണ്ടുപിടിച്ച് മനസ്സിലാക്കണം. ഈ പറയുന്നത് എൻ്റെ താല്പര്യം എന്തെന്ന് വെച്ചാൽ, ഈ പൂർവാദി ശബ്ദങ്ങൾ സ്വാഭാവികമായും അതിന്റെ അർത്ഥത്തിൽ ഉപയോഗിക്കുമ്പോൾ, എങ്ങനെ ദിക്ക് ദേശം കാലം എന്നീ അർത്ഥങ്ങൾ ഉപയോഗിക്കുമ്പോൾ ആ അർത്ഥങ്ങളെ സംബന്ധിച്ച് ഒരാളുടെ മനസ്സിൽ ആകാംക്ഷ ഉണ്ടാകാം. പൂർവം, കിഴക്ക്, കസ്മാത് പൂർവം, അങ്ങനെ ഒരു ആകാംക്ഷ ഉണ്ടാകും. അങ്ങനെ ഒരു ആകാംക്ഷ ഉണ്ടാകുന്ന അർത്ഥമെന്ന് പറയുമ്പോൾ അത് ദിക്ക് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുമ്പോൾ, ദിക്കെന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുമ്പോഴേ അങ്ങനെ ഒരാകാംക്ഷ ഉണ്ടാവും. പൂർവശബ്ദം കസ്മാത് പൂർവം ഇങ്ങനെ വരും. ദിക്ക്, ദേശം, കാലം, പൂർവം, കസ്മാത്, കാലാത്, പൂർവം, കുതഹ, എവിടെ നിന്ന്. ദിക്കിനെ കുറിച്ച് പറയുമ്പോൾ പറയും ഇത് കിഴക്കാണ്, എവിടെ മുതലാണിത് കിഴക്ക്, കാരണം കിഴക്ക് തന്നെ പടിഞ്ഞാറും ആകാം. അപ്പോൾ ദിഗ്ദേശകാലങ്ങളുടെ ദിഗ്ദേശകാലങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുമ്പോൾ ഇതിലൊരു ആകാംക്ഷയുണ്ടാവും. ആകാംക്ഷയ്ക്ക് മാറ്റമില്ല, എപ്പോഴും അങ്ങനെ ഒരു ആകാംക്ഷ ഉണ്ടായിക്കൊണ്ടിരിക്കും. കിഴക്ക് എന്ന് പറയുമ്പോൾ എവിടെ നിന്ന്, അതിൽ നിന്ന് മനസ്സിലാക്കാം. അങ്ങനെ ഈ ശബ്ദങ്ങൾ അത്തരം അർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നത്, അവധിയെ അപേക്ഷിക്കുന്ന അർത്ഥത്തിൽ. അതാണ് അതിൻ്റെ മുഖ്യമായ അർത്ഥം. ആ മുഖ്യമായ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? അനാദിയായി പ്രയോഗിച്ചു വരുന്നതാണ്. അങ്ങനെ അവധിയെ അപേക്ഷിക്കുന്ന അർത്ഥം. അങ്ങനെ അല്ലാത്ത അർത്ഥങ്ങളിലും പ്രയോഗിക്കും, പക്ഷെ അതിനെ വ്യവസ്ഥ എന്ന് പറയത്തില്ല. വ്യവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? നിയമമാണ്. വ്യവസ്ഥ എന്ന് പറയുമ്പോൾ ഒരു നിയമമാണ്. എങ്ങനെയുള്ള നിയമം? ഈ ശബ്ദങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേക നിയമം. ഈ ശബ്ദങ്ങളുടെ അർത്ഥങ്ങളെല്ലാം ഒരു അതിർത്തിയെ, അതിരിനെ അപേക്ഷിക്കുന്നുണ്ട്. കുറവെന്ന് പറഞ്ഞാൽ എവിടെ മുതൽ എന്ന് ചോദിക്കുന്നില്ലേ, അത് തന്നെ. അതതിൻ്റെ വിശദീകരണം. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ ശബ്ദങ്ങൾ ദേശകാല അധ്യാർത്ഥങ്ങളിൽ പ്രയോഗിക്കുമ്പോൾ അതിന് വ്യവസ്ഥയുണ്ട്. നമ്മൾ പറഞ്ഞ സ്വസ്യ എന്ന് പറഞ്ഞാൽ പൂർവാദി ശബ്ദസ്യ, അവിധേയ അപേക്ഷ എന്ന് പറഞ്ഞാൽ അവിധേയേന അപേക്ഷ്യമാണസ്യ, അതിൻ്റെ അർത്ഥങ്ങളിലൂടെ അപേക്ഷിക്കപ്പെടുന്ന അവധേയ, അവധി എങ്ങനെ, എവിടെ എന്ന്, എവിടെ നിന്ന് എന്ന് ചോദിക്കുന്ന ചോദ്യം അത് അവധിയാണല്ലോ ചോദിക്കുന്നത്. അവധി എന്ന് വെച്ചാൽ അതിര്, ഏത് മുതൽ. കാലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്ന് മുതൽ എവിടം വരെ. ഇങ്ങനെ ഈ ശബ്ദങ്ങളെല്ലാം പ്രയോഗിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു അവധിയെ അപേക്ഷിക്കുന്നുണ്ട്, അതിരിനെക്കുറിച്ച് ചോദിക്കുന്നു. ആ നിയമം അങ്ങനെ എപ്പോഴും ആ നിയമം നിലനിൽക്കുന്നുണ്ട്. ദിക്ക്, ദേശകാലാർത്ഥത്തിൽ ഇത് പ്രയോഗിക്കുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു അവധിയെക്കുറിച്ച് ചോദ്യം വരും, എവിടം മുതൽ, എന്ന് മുതൽ. അതാണ് അവധിയെക്കുറിച്ചുള്ള ചോദ്യം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു നിയമം ആ അർത്ഥത്തിലുണ്ട്, ഉണ്ടെങ്കിൽ അതിനെ വ്യവസ്ഥ എന്ന് പറയും. അതുകൊണ്ട് എന്ത് ശ്രദ്ധിക്കുന്നു? പൂർവാദി ശബ്ദങ്ങൾക്ക് അങ്ങനെ ഒരു അവധിയെ അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം, അതേതാർത്ഥം? ദിഗ്ദേശകാല അർത്ഥങ്ങൾ. അപ്പോൾ എളുപ്പം മനസ്സിലാക്കാൻ എന്താണ്? പൂർവാദി ശബ്ദങ്ങൾ ദിഗ്ദേശകാലാദി അർത്ഥത്തിൽ പ്രയോഗിച്ചാൽ അതിന് സർവനാമസഞ്ജ്ഞ വികല്പമായി വരും. അല്ല, ഇതിന് വേറെ അർത്ഥങ്ങളും വരാം. അത് ഉദാഹരണം കൊടുക്കും, പ്രത്യുദാഹരണം. അവിടെ നിന്നും ജസ് പരമിരിക്കെ വികല്പമായി സർവനാമസജ്ഞ വരത്തില്ല. അങ്ങനെ പറയുന്നത് സ്വവിധേയാപേക്ഷാവധി നിയമോ വ്യവസ്ഥ. വ്യവസ്ഥായാം കിം ദക്ഷിണ ഗാഥകാഹ, ഗാഥകന്മാര്, കഥാപ്രസംഗം നടത്തുന്നവർ, ദക്ഷിണാഹ സമർത്ഥന്മാരാണ്. ഇവിടെ ദക്ഷിണ ശബ്ദത്തിൻ്റെ അർത്ഥം ദിക്കല്ല, സാമർഥ്യമെന്നാണ് പറഞ്ഞല്ലോ. വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ ശബ്ദങ്ങൾ ദേശകാല അർത്ഥത്തിൽ പ്രയോഗിക്കണം. ദക്ഷിണാശബ്ദത്തിന് ദക്ഷിണ ദിക്കെന്നാണ് മുഖ്യമായ അർത്ഥം. പക്ഷേ ഒരു സ്ഥലത്ത് ഉപയോഗിച്ചിരിക്കുന്ന എങ്ങനെ? ദക്ഷിണാഹ എന്ന് പറയുന്നത് ഗാഥക എന്ന് പറയുന്നതിൻ്റെ വിശേഷണമായിട്ട്. അവിടെ സാമർഥ്യമാണ് അർത്ഥം. അപ്പോൾ ദിഗ്ദേശകാല അർത്ഥങ്ങളില്ലാത്തതുകൊണ്ട് ഇവിടെ ജസിൽ പരമരിക്ക് പൂർവ്വത്തിന് വികല്പമായി സർവനാമസജ്ഞ വരുന്നില്ല. എന്തുകൊണ്ട് അർത്ഥവ്യത്യാസം? അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് പൂർവപരാവര ശബ്ദങ്ങൾ വ്യവസ്ഥയെന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴാണോ അത് ദിഗ്ദേശകാല അർത്ഥത്തിൽ പ്രയോഗിക്കുന്നത് അതാണ് വ്യവസ്ഥ. അതില്ലെങ്കിൽ വ്യവസ്ഥയില്ല. വ്യവസ്ഥയില്ലെങ്കിൽ സർവനാമസജ്ഞ ജസിൽ ഇല്ല. വ്യവസ്ഥയുണ്ടെങ്കിൽ സർവനാമസജ്ഞ ജസ് ഉണ്ട്. ഇത്രയും മനസ്സിലാക്കുന്നു. ഘാതക കുശല ഇത്യർത്ഥ. ദക്ഷിണ എന്ന് പറഞ്ഞാൽ കുശല എന്നാണ് അർത്ഥം, മിടുക്കന്മാർ സമർത്ഥന്മാരെന്നാണ് അർത്ഥം. അതുകൊണ്ട് ഇവിടെ വ്യവസ്ഥയില്ല, സർവനാമസജ്ഞ ഇല്ല എന്ന് മനസ്സിലാക്കണം. ദക്ഷിണ ദീർഘമാണ്. ദക്ഷിണ എന്ന് പറഞ്ഞാൽ സമർത്ഥവന്ത, സാമർഥ്യമൊന്നല്ല, സാമർഥ്യമുള്ളവരെന്നാണ്. അപ്പൊ ഇത് പ്രഥമാഭവനത്തിൽ വരുന്ന വ്യത്യാസം. ഇനി അടുത്ത സൂത്രം നോക്കുക. ആദ്യം പ്രഥമാഭവനയിൽ വരുന്ന മാറ്റം ശ്രദ്ധിക്കണം, പിന്നെ ബാക്കിയുള്ളത്. ഈ ശബ്ദങ്ങളിലേക്ക് വീണ്ടും നമ്മൾ തിരിച്ചു വരും. സ്വം അജ്ഞാതി ധനാഖ്യായം ജ്ഞാതി ധന അന്യവാചന സ്വശബ്ദസ്യ പ്രാപ്ത സ്വപ്ന ജസിവ. അടുത്ത് സ്വം എന്ന് പറയുന്ന ഒരു ശബ്ദത്തിന് വേണ്ടി പറയുകയാണ്. നേരത്തെ ഏഴ് ശബ്ദങ്ങൾക്ക് വേണ്ടി പറഞ്ഞു, ഒരു ശബ്ദത്തിന് വേണ്ടി പറയുകയാണ്. സ്വം എന്ന് പറയുന്ന ശബ്ദത്തിന് നാലർത്ഥമുണ്ട്: ആത്മാ, ആത്മീയം, ജ്ഞാതി, ധനം. ആത്മാ താൻ, ആത്മീയം തൻ്റേത്, ജ്ഞാതി ബന്ധു, ധനം. ഈ നാലർത്ഥത്തിൽ ആത്മാ, ആത്മീയ എന്ന് പറയുന്ന ഈ രണ്ടർത്ഥത്തിൽ ഉപയോഗിക്കുമ്പോൾ ജസ് പരമരിക്ക് പൂർവത്തിന് വികല്പമായി സർവനാമസജ്ഞ വരും. ആത്മാ, ആത്മീയ അർത്ഥത്തിൽ. മറ്റു രണ്ട് അർത്ഥത്തിലാണെങ്കിൽ സർവനാമസജ്ഞ വരത്തില്ല ജസ് പരമരിക്ക്. അതാണ് അജ്ഞാതി ധനാഖ്യായം എന്ന് പറഞ്ഞാൽ ജ്ഞാതി എന്ന അർത്ഥവും ധനം എന്നുള്ള അർത്ഥവും ഒഴികെ എന്ന് പറയുന്നു. ജ്ഞാതി ധന അന്യവാചന, ജ്ഞാതി ധനം എന്ന് പറയുന്ന ഈ രണ്ടർത്ഥങ്ങളിൽ നിന്നും അന്യമായ അർത്ഥമുള്ളപ്പോൾ സ്വശബ്ദസ്യ, അങ്ങനെയുള്ള സ്വശബ്ദത്തിന് പ്രാപ്ത സപ്ന എന്ന് പറഞ്ഞാൽ അവിടെയും മനസ്സിലാക്കണം. ഗണസൂത്രാത് സർവത്ര യ പ്രാപ്ത സ എന്ന് മനസ്സിലാക്കും. ഇതും ഗണസൂത്രത്തിൽ വരുന്നു. അതുകൊണ്ട് ഇതിൻ്റെ 21 വിഭക്തിയിൽ പരമിരിക്കുമ്പോഴും പൂർവത്തിന് സർവനാമ സപ്ന പ്രാപ്തമാകുന്നു. അങ്ങനെ പ്രാപ്തമാകുന്ന സപ്ന ജസി വാസ്യോ ജസി, ജസ് പരമിരിക്കും വികല്പമാകുന്നു. വികല്പമായുകൊണ്ട് സ്വേ എന്നുള്ള രൂപം അത് വരാത്ത പക്ഷേ ഇത് അകാരാന്ത പുല്ലിംഗമായതുകൊണ്ട് സ്വാഹ ഇവിടെ പറഞ്ഞു. ജ്ഞാതി ധനം രണ്ടർത്ഥത്തിൽ നിന്നും ഭിന്നമായി പിന്നെ രണ്ടർത്ഥമുള്ളത് സ്വ സ്വസ്യ, താൻ തൻ്റേത്, അതാണ് അടുത്ത് കൊടുത്തിരിക്കുന്നത്. സ്വേ സ്വ ആത്മീയ ആത്മാന ഇതിവ. സ്വ ശബ്ദത്തിന്റെ ബഹുവനത്തിൽ സ്വേ സ്വഹ എന്ന് വരും. ഒരർത്ഥം എന്താണ്? ആത്മാനഹ എന്നർത്ഥം. താൻ ഒന്നിൽ കൂടുതൽ പേരുണ്ടെങ്കിൽ നമ്മൾ, ഞങ്ങൾ എന്ന് നമ്മൾ പറയുന്ന അർത്ഥം. ആത്മാനഹ തന്നെക്കുറിച്ച് പറയുകയാണ്, നമ്മൾ ഞങ്ങൾ അങ്ങനെ പറയും. ഇനി ആത്മീയ, അങ്ങനെ വരാം. ഞങ്ങളുടേത്, തങ്ങളുടേത്. ആത്മീയ ഞങ്ങളുടെ, ഞങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുടെ വ്യത്യാസം, ഞാൻ അല്ലെങ്കിൽ എൻ്റെ, അങ്ങനെ. ഇവിടെ ബഹുവചനത്തിലായതുകൊണ്ട് ഞങ്ങൾ, ഞങ്ങളുടെ എന്ന് പറയും. എന്തായി? സ്വശബ്ദത്തിന് ഞങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുടെ എന്നുള്ള അർത്ഥത്തിൽ ജസ് പരമിരിക്കുമ്പോൾ വികല്പമായി സർവനാമസം വരുന്നു. അതുകൊണ്ട് സ്വേഹേ, സ്വേ, സ്വാഹ, സ്വേ, സ്വാഹ രണ്ട് രൂപം വരുന്നു. അജ്ഞാതി ധനാഖ്യായം എന്ന് പറഞ്ഞു ഞാൻ ഞങ്ങളുടെ എന്ന് പറയുന്നിടത്തേ വരൂ. പിന്നെ വരുന്ന ഏതൊക്കെ അർത്ഥമാണ്? ജ്ഞാതിധനം. അവിടെയാണെങ്കിലോ വികല്പമായി സർവനാമസംജ്ഞ വരത്തില്ല. ജ്ഞാതിധനവാചനസ്തു, ജ്ഞാത്യർത്ഥം ധനാർത്ഥം, ബന്ധു സമ്പത്ത് എന്നുള്ള അർത്ഥം വരുമ്പോൾ സ്വാഹ സ്വേ എന്ന് വരുന്നില്ല. സ്വാഹ എന്ന് പറഞ്ഞാൽ എന്താണ്? ജ്ഞാതയോ അർത്ഥാവ ബന്ധുക്കൾ ധനം, ജ്ഞാതയോ അർത്ഥാവ അങ്ങനെ വരുന്നു. ഇത് എട്ടാമത്തെ ശബ്ദം. ഇനി ഒമ്പതാമത്തെ ശബ്ദമാണ് അന്തരം. അന്തരം ധൈര്യോഗ ഉപസംയാനയോഹോ ബാഹ്യേ പരിധാനിയേ ച അർത്ഥേ അന്തർശബ്ദസ്യ പ്രാപ്ത സംജ്ഞ ജസിവ. ബഹിർയോഗം എന്ന് പറഞ്ഞാൽ ബാഹ്യം, പുറമേ ഉള്ളത്. ഉപസംയാനം എന്ന് പറയുമ്പോൾ പരിധാനീയം, ഉത്തരീയം, മേൽമുണ്ട്. ഇപ്പോൾ ബാഹ്യമെന്നും പരിധാനീയമെന്നും ഉള്ള അർത്ഥത്തിൽ, ഈ രണ്ടർത്ഥത്തിലും, പുറമേ ഉള്ളത് മേൽ വസ്ത്രം എന്നുള്ള അർത്ഥത്തിൽ ചേർത്തെ അന്തരശബ്ദസ്യ, അന്തരശബ്ദത്തിന് പഴയതുപോലെ തന്നെ അന്തരശബ്ദസ്യ സർവനാമസംജ്ഞ ഗണസൂത്ര സർവത്ര യാ പ്രാപ്ത സാ ജസിവാസ്യ, അത്രയും ചേർത്തുള്ളൂ. സംജ്ഞ ജസിവ. ഇപ്പൊ അന്തരശബ്ദത്തിന് സർവനാമസഞ്ജ വരുമ്പോൾ ജസില് ഒരു അന്തരേ, അന്തര ജസ് അന്തരേ, വരാത്ത പക്ഷത്തിൽ അന്തരാഹ. ഗ്രഹാഹ ബാഹ്യായിത്യർത്ഥ ഗ്രഹം എന്നർത്ഥം. അന്തരി അന്തര ഗ്രഹ വീടെന്നർത്ഥം. എന്തുകൊണ്ട്? ബാഹ്യാഹ പുറമേ ഉള്ളതെന്നാണ് അർത്ഥം. അന്തരാഹ ഗ്രഹാഹ എന്ന് പറഞ്ഞാൽ ബാഹ്യ ഗ്രഹാഹ എന്നർത്ഥം, പുറമേ ഉള്ളതെന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. അന്തരം എന്ന് വെച്ചാൽ ഉള്ളിലെന്നാണ് നമ്മൾ ധാരണ ധരിക്കുന്നത്, പക്ഷെ അങ്ങനെയല്ല. അന്തരാഗ്രഹ എന്ന് വെച്ചാൽ ബാഹ്യാഗ്രഹ എന്നർത്ഥം. എന്തുകൊണ്ട്? അന്തരശബ്ദത്തിന്റെ ഇവിടുത്തെ അർത്ഥം ബാഹ്യ എന്നാണ്. ഗ്രഹത്തെ വിശേഷിപ്പിക്കുകയാണ് അന്തരാഗ്രഹ, ഉള്ളിൽ വീടെന്നല്ല. ബാഹ്യാഗ്രഹ പുറമെയാണ് ഗ്രഹങ്ങൾ എന്നാണ് വീട്. അങ്ങനെ ആ അത് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ അന്തർ എന്ന് വരും, അത് അവ്യയമാണ്. അന്തർ ബഹി എന്നൊക്കെ വരുന്നു. അന്തര് പുനര് പ്രാതര് ബഹിര് അവ്യയങ്ങളാണ്. അന്തരം എന്നുള്ളതിന് പല അർത്ഥമുണ്ട്. മധ്യം എന്നർത്ഥമുണ്ട്. അന്തരേ തയോരന്തരേ വർത്തതേ, അവരുടെ മധ്യത്തിലിരിക്കുന്നു. അവിടെയൊക്കെ വേറെ അർത്ഥം വരും. ഇവിടത്തെ കാര്യമാണ് ഇതൊന്നും സർവ്വസാധാരണയല്ല. അപൂർവമായി വരുന്ന ഉദാഹരണങ്ങളെടുത്ത് കാണിക്കുന്നു. പക്ഷേ അകാരാന്തത്തിൽ ഇങ്ങനെ ചില അപൂർവ ചില ശബ്ദങ്ങൾ ഇങ്ങനെ പ്രയോഗിക്കുന്നു. ഇത് മുഖ്യമായ കാര്യമല്ല. മുഖ്യമായിരിക്കുന്ന അകാരാന്ത രാമശബ്ദവും സർവശബ്ദവും പോലെയുള്ള പ്രധാന ശബ്ദങ്ങളെ അന്തരേ അന്തര എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം ഉള്ളിലെന്നല്ല ബാഹ്യമെന്നാണ്. പുറമേയുള്ള ഗ്രഹങ്ങൾ എന്നർത്ഥം. അതാണ് ബഹിർയോഗം എന്ന് വെച്ചാൽ ബാഹ്യം ഉള്ളത് എന്നർത്ഥം. അന്തരാവാഷാടകാഹ പരിധാനി, എവിടെ അന്തര എന്ന് ഉപയോഗിച്ചിരിക്കുന്ന എന്താണ്? ഷാടകാഹ, ഷാടകങ്ങൾ, സാരി, അങ്ങനെയാണ് ഷാടകം എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ദേഹം പൊതിഞ്ഞിടുന്ന വസ്ത്രം. പരിധാനീയ, മേൽമുണ്ട് എന്ന് പറയും. ഇവിടെ എന്താണ് ഉപസംവ്യാനം എന്നുള്ള അർത്ഥത്തിൽ വികല്പമായി സർവനാമസം എന്നതുകൊണ്ട് അന്തരേ അല്ലെങ്കിൽ അന്തരാഹ. ഈ ഒമ്പത് ശബ്ദങ്ങളുടെയും പ്രത്യേകതകളിലൂടെ പറഞ്ഞ മുഴുവൻ ജസ് പരമരിക്കുമ്പോൾ വരുന്നതാണ്. ഈ ഒമ്പത് ശബ്ദങ്ങൾക്കും ജസ് പരമരിക്കുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സർവനാമസജ്ഞ വികല്പമായി വിധിക്കുന്നു. ഏതിനാണ് സർവനാമസജ്ഞ വിധിക്കുന്നത്? വികല്പമായിട്ട് ഏതിനാണ്? എങ്ങനെ ജസ് പരമരിക്കുമ്പോ ഏതിനാണെന്നാ ചോദിച്ചത്? പ്രാതിപതികത്തിന്. അതാ പറയേണ്ടത്. ജസ് പരമരിക്കുന്ന സർവനാമസം വിധിക്കുന്നു എന്ന് വെച്ചാൽ ഏതിനെന്നറിയണ്ടേ? ജസ് പരമരിക്കുമ്പോ പൂർവത്തിലിരിക്കുന്ന ഇതിനെ വിധിക്കുന്നു. ഇവിടെ വ്യവസ്ഥായം അസംജ്ഞായം എന്ന് ഗണസൂത്രത്തിൽ പറഞ്ഞതുകൊണ്ട് എന്താ പ്രയോജനം? അങ്ങനെ വ്യവസ്ഥായം അസംജ്ഞായം എന്ന് പറഞ്ഞതുകൊണ്ട് സർവാധിഗണത്തിൽ എങ്ങനെ ആ അർത്ഥത്തിൽ മാത്രമേ സർവാധിഗണത്തിൽ പെടത്തുള്ളൂ. അങ്ങനെ വ്യവസ്ഥ അല്ലെങ്കിൽ അസംജ്ഞയിൽ മാത്രമേ സർവാധിഗണത്തിൽ പൂർവാദി ശബ്ദങ്ങൾ ഏഴ് ശബ്ദങ്ങൾ പെടത്തുള്ളൂ. പിന്നെ അഷ്ടാധ്യായ സൂത്രത്തിൽ വീണ്ടും എന്തിനു പറഞ്ഞു വ്യവസ്ഥയോ അസംജ്ഞയോ ഒന്ന്? വ്യവസായം അസംജ്ഞായം എന്ന് അഷ്ടാധ്യായ സൂത്രത്തിൽ എന്തിനു പറഞ്ഞു? വ്യവസായം അസംജ്ഞായം എന്ന് എന്തിനു പറഞ്ഞു? വ്യവസ്ഥയിലും സംജ്ഞയില്ലാത്തടത്തും സർവനാമസംജ്ഞ എങ്ങനെ? വ്യവസ്ഥയിലും അസംജ്ഞയിലും സർവനാമസംജ്ഞ വികല്പമായിട്ട് വരും. വ്യവസ്ഥയിലും അസംജ്ഞയിലും മാത്രമേ വരത്തുള്ളൂ, മറ്റർത്ഥങ്ങളിൽ നിന്നാ വരത്തില്ല. അതിനു വേണ്ടിയിട്ട് അപ്പോ ഇവിടെ ഇത്രീ ഒമ്പത് ശബ്ദങ്ങളുടെയും ജസിന്റെ രൂപത്തിന്റെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. ഇനി ബാക്കിയുണ്ട്, ശേഷിക്കുന്നുണ്ട്. എന്താണത്? അടുത്ത സൂത്രം വരുന്നു. പൂർവാദിഭ്യോ നവഭ്യോ വേഭ്യോ നസിംഗ്യോ സ്മാസ്മിനോ വാസ്തഹ. മുമ്പ് മൂന്ന് സൂത്രവും പറഞ്ഞതുപോലെ അല്ല ഈ സൂത്രം പറയുന്നു. മുമ്പ് മൂന്ന് സൂത്രങ്ങളും രൂപത്തിന് വ്യത്യാസം വരുത്താൻ വേണ്ടി പ്രാതിപതികത്തിന്റെ സർവനാമസജ്ഞയെ വികല്പമാക്കി. സർവനാമം സജ്ഞ വന്നാലേ രൂപം വന്നില്ലെങ്കിലും ഈ സൂത്രം അതല്ല ചെയ്യുന്നു. ഈ പറഞ്ഞ ഒമ്പത് ശബ്ദങ്ങളുടെയും അവയ്ക്ക് സർവനാമസംജ്ഞയിൽ ഒരു ഒന്നും ചെയ്യുന്നില്ല. ഒന്നും ചെയ്യാതെ തന്നെ നസിംഗ്യോഹോ സ്മാസ്മിനോ പരത്തിലിരിക്കുന്ന ങസി ഞോഹോ സ്മാസ്മി. പഞ്ചമിയിലും സപ്തമിയിലും വികല്പമായിട്ട് സ്മാത്തും സ്മിന്നും വിരിക്കുന്നു. സർവനാമസപ്ഞ തൊട്ടിട്ടില്ല. പൂർവാദി ഒമ്പത് ശബ്ദങ്ങളുടെയും പരത്തിലിരിക്കുന്ന നസിംഗികൾക്ക് സ്മാത്ത് സ്മിന്ന് വിരിക്കുന്നു. ഇപ്പൊ രണ്ടിടത്തും സർവനാമസപ്ഞയെ വികല്പമാക്കിയാലും രൂപത്തിനും വ്യത്യാസം. അതാണ് പൂർവേ പൂർവഹ എന്ന് പറഞ്ഞു. അതിനുപകരം പരത്തിന് വികല്പമായിട്ട് പ്രത്യേകത്വം വെച്ചാലും മതി. സർവനാമസപ്ഞയുടെ അത് പോകേണ്ട കാര്യമില്ല. ഇപ്പൊ പൂർവേ എന്നുള്ള അത് കിട്ടുന്നതിന് പരത്തിലിരിക്കുന്ന ജസ്സിൽ വികല്പമായിട്ട് ജസ് ശി വരുമെന്ന് പറഞ്ഞാൽ മതി. വരാത്ത വർഷത്തിൽ രാമശബ്ദം വരുന്നുള്ളൂ. ഇവിടെ അതാണ് ചെയ്യുന്നത്. പൂർവാദിഭ്യോ നവഭ്യോ ങസി യഭ്യോ ങസിഞ്ഞോഹോ സ്മാസ്മനോ വാസ്തവ. ഇവയുടെ പരത്തിലിരിക്കുന്ന ങസിംഗികൾക്ക് സ്മാത്തസ്മിനും വികല്പമായിട്ട് വരും. രണ്ട് നമ്മളുടെ വ്യത്യാസം മനസ്സിലാക്കണം. മറ്റ് മൂന്ന് സൂത്രങ്ങളും ജസ് പരമിരിക്കെ വികല്പമായിട്ട് സർവനാമസപ്ഞയെ വിധിച്ചു. ഇവിടെ സർവനാമസപ്ഞയെ കുറിച്ച് ഒരു അക്ഷരവും പറയുന്നില്ല. പിന്നെയോ പരത്തിലിരിക്കുന്ന പ്രത്യയങ്ങൾക്ക് സർവനാമസപ്ഞ വരേണ്ട സൂത്രങ്ങളെ വിധിക്കുന്നു. സർവനാമസപ്ഞ വന്നാൽ കിട്ടേണ്ട ആ ഭേദത്തെ ഇവിടെ വിധിക്കുന്നു. നേരിട്ട് സർവനാമസപ്ഞ വന്നാൽ ഇവിടെ എന്തെങ്കിലും ങസിംഗികൾക്ക് സ്മാസ്മിൻ വരും. ഈ സർവനാമസപ്ഞ വികല്പമാക്കാതെ തന്നെ നേരിട്ട് പ്രത്യയങ്ങൾക്ക് വികല്പമായി വിരിക്കുന്നതാണ് രണ്ടും തമ്മിലെ വ്യത്യാസം. നേരത്തെ മൂന്ന് സൂത്രം ഇതും തമ്മിലെ വ്യത്യാസം അതാണ്. ചുരുക്കത്തിൽ എന്തുവരും? പഞ്ചമിയിൽ പൂർവാദെന്നോ രാമശബ്ദം പോലെ വരും, പൂർവസ്മാവെന്നും വരും. സപ്തമിയിലോ പൂർവേ എന്ന് രാമശബ്ദം പോലെയും പൂർവസ്മിന്നം, കാരണം ങസിംഗ്യോഹോ സ്മാസ്മിനോ വികല്പമായിട്ട് വരുന്നു. ഇവിടെ സർവനാമസപ്ഞയെ സ്പർശിക്കാതെ തന്നെ രൂപത്തെ, അതങ്ങനെയാണ്. ഒന്നുകിൽ സർവനാമസപ്ഞയെ ആശ്രയിച്ചുകൊണ്ടൊരു രൂപം വിരിക്കുക, അങ്ങനെ ചെയ്യാം. അപ്പോൾ എനിക്ക് രൂപമാറ്റം വിരിക്കാം. അല്ലെങ്കിൽ അവിടെ വേറെ പ്രത്യയങ്ങൾ വിരിച്ചാലും മതി. ഇവിടെ അതാ ചെയ്തു, നസിംഗികൾക്ക് സ്മാസ്മൻ നേരിട്ടങ്ങ് വിരിച്ചു സർവനാമസപ്ഞയെ ആശ്രയിക്കാതെ. ഏഭ്യോ എന്ന് പറയുന്ന ദിവചനമാണ്. ങസി ഞ്യോഹോ ഷഷ്ടി ദിവചനം. അല്ല, ഷഷ്ടി ദിവചനമല്ല ഇത്. സോറി, പൂർവാദിഭ്യോ എന്ന് പറയുന്ന പൂർവാദികളുടെ പരത്തിലിരിക്കുന്ന പഞ്ചമി ഷഷ്ടിയല്ല, പഞ്ചമിയാണ്. പൂർവാദിഭ്യോ എന്ന് പറഞ്ഞാണ് ഏഭ്യോ. അവയുടെ പരത്തിലിരിക്കുന്ന എന്നർത്ഥം. ങസിംഗ്യോഹോ ങസിംഗികൾക്ക് സ്മാസ്മി. പൂർവാദിഭ്യോ നവഭ്യോ ഒമ്പതെണ്ണമില്ലേ? പൂർവാദിഭ്യോ നവഭ്യോ, പൂർവാദി ഒമ്പതെണ്ണത്തിൻ്റെയും പരത്തിലിരിക്കുന്ന ങസിംഗികൾക്ക് സ്മാത്ത് സ്മിന് വിധിക്കുന്നു. പഞ്ചമിയാണ് പറയുന്നത്. അപ്പം മൂന്ന് സൂത്രങ്ങളിലും ജസില് ജസ് പരമരിക്ക് പൂർവത്തിൽ വികല്പമായി സർവനാമസഞ്ജ വിധിച്ചെങ്കിൽ ഇവിടെ പഞ്ചമിയിലും സപ്തമിയിലും പൂർവത്തിൽ സർവനാമസഞ്ജ അല്ല വിധിച്ചത്, അവിടെ വികല്പമായിട്ട് സ്മാത്തിനെയും സ്മിന്നിനെയും വിധിച്ചു. അത് വരാത്ത വർഷത്തിൽ രാമശബ്ദം പോലെ വരും. അതാണ് പൂർവസ്മാത് പൂർവാത് പൂർവസ്മിൻ പൂർവേ. അപ്പോൾ ഇവിടെ ഇതിന്ന് മനസ്സിലാക്കേണ്ടത്, ഈ പൂർവപര അപര തുടങ്ങിയ ശബ്ദങ്ങൾക്ക് സർവനാമസപ്ഞ ഉണ്ടെങ്കിലും ജസ്സിൽ രണ്ട് രൂപം വരും. അത് വരുന്ന രൂപവും വരാത്ത രൂപവും പഞ്ചമീനും സപ്തമീനും അതുപോലെ രണ്ട് രൂപം വരും. ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും സർവശബ്ദം പോലെയും വരും. ഏത് ഏതാണ്? ഇല്ല, അത് അവിടെ ഗണത്തിലില്ലല്ലോ. ഗണത്തിൽ മൂന്ന് സൂത്രമല്ലേ ഉള്ളൂ. ഇത് അഷ്ടാധ്യായി സൂത്രം 6:1-16 എന്ന് കണക്കുന്നില്ലേ. അതിന്റെ കൂട്ടത്തിൽപ്പെടുത്താത്തത്. ഈ സൂത്രത്തിൽ സർവനാമ സംജ്ഞയെക്കുറിച്ചൊന്നും പറയുന്നില്ല, അതിനു പകരം പ്രത്യയങ്ങളെ വികല്പമാക്കുന്നു, വികല്പമായിട്ട് ആദേശത്തെ വിധിക്കുന്നു. മസിങ്ങുഹോ സ്മാസ്മിനോ അതിനെ വികല്പമാക്കി. അപ്പോൾ രൂപമാറ്റം അങ്ങനെയും വരുത്താം. പ്രാതിപദികത്തിന് പുതിയൊരു സംജ്ഞ വിധിച്ച് ആ സംജ്ഞയ്ക്കനുസരിച്ച് സൂത്രങ്ങൾ വിധിച്ചും അങ്ങനെയും രൂപമാറ്റം വരുത്താം. പ്രാതിപദികത്തിന്റെ പരത്തിലിരിക്കുന്ന പ്രത്യയങ്ങൾക്ക് മാറ്റം വരുത്തിയും രൂപമാറ്റം വരുത്താം. അപ്പോൾ ഇനിയാണ് നോക്കേണ്ടത് പൂർവാദികളുടെ ശബ്ദം എങ്ങനെയാണ് പോകുന്നതാണ്. അപ്പോൾ ഓർക്കേണ്ടതാണ് ഈ ഒമ്പത് ശബ്ദങ്ങളുടെയും ജസിൽ രണ്ട് രൂപം വരും, പഞ്ചമീനും സപ്തമീനും രണ്ട് രൂപം, ബാക്കിയെല്ലാം സർവശബ്ദം പോലെ. അപ്പോൾ പൂർവ്വശബ്ദത്തിൻ്റെ രൂപം അങ്ങനെ പറയും. പൂർവ പൂർവേ പൂർവ പൂർവാഹ ഹേ സംബോധന വേണമെന്നില്ല. പിന്നെ സർവം അല്ല പൂർവം പൂർവേണ എന്നിടത്തെ സൂത്രം വന്നു. അൾക്കുപ്പാണ്ഡു വായവി പൂർവേണ പൂർവാഭ്യാം പൂർവേഹി പൂർവായ പൂർവാഭ്യാം പൂർവേഭ്യ പഞ്ചമി പൂർവസ്മാത് പൂർവാത്. അതിൽ തന്നെ പിന്നെ ഈ രണ്ട് രൂപം വരും. എങ്ങനെ പിന്നെ എങ്ങനെ വരും രൂപ വ്യത്യാസത്തോടെ? വാ അവസാനം വരില്ലേ? ഈ രണ്ട് രൂപം വരും. തകാരാമ്പും ദകാരാമ്പും അത് പറയണമെന്നില്ല. പൂർവസ്മാത് പൂർവാത് പൂർവേഭ്യ പൂർവസ്യ പൂർവയോഹോ പൂർവണാം എന്ന് വരുമോ? പൂർവേഷാം എന്ന് വരുമോ? പൂർവേഷ എന്തുകൊണ്ട് അവിടെ എന്താ വികല്പമാകാത്തത്? അപ്പൊ പിന്നെ അതിനെങ്ങനെ സർവനാമ സഞ്ജമെന്ന് പൂർവേഷാമെന്ന് ഏ സൂത്രപ്രകാരം? സർവാധീനി സർവനാമാനി അത് പ്രകാരമാണ് സർവനാമസഞ്ജ. എന്തുകൊണ്ട്? ഗണസൂത്രത്തിൽ പൂർവശബ്ദമുണ്ട്, അതുകൊണ്ട് സർവാധീനി സർവനാമാനി പ്രകാരം അവിടെ വരുന്നു. പിന്നെ സപ്തമിയില് പൂർവസ്മിൻ പൂർവേ പൂർവയോഹു പൂർവേ. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ജസ്സിലൊരു വിധിയുണ്ട്. പഞ്ചമീനും സപ്തമീനും വിധിയുണ്ട്. അപ്പം വിധിക്കാണ് പ്രാധാന്യം, അതുകൊണ്ട് ആ രൂപത്തിലാണ് പ്രാധാന്യം വരുന്നത്. എങ്ങനെ ഉപയോഗിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിധിച്ചത്. അപ്പം അതുകൊണ്ടാണ് ആദ്യം അത് കൊടുത്തിരിക്കുന്നത്. അപൂർവേ വികല്പമായി വിധിച്ചിരിക്കുന്നു. പൂർവസ്മിൻ പൂർവസ്മാ അത് കഴിഞ്ഞാണ് പിന്നെ അടുത്ത രൂപം. അതുകൊണ്ട് മുഖ്യമായി വരുന്നത് ഏതായിരിക്കും? ആ വിധിച്ച രൂപം, വികല്പമായി വിധിച്ചതുകൊണ്ട് സർവനാമ സപ്ന വരുന്ന രൂപങ്ങളായിരിക്കും വരുന്നത്. അടുത്ത പരശബ്ദത്തിന്റെ രൂപം പരഹ പരഹ പരവും പരേ പരേ എന്നൊരു രൂപയുള്ളൂ. പര അതിനു വേണ്ടിയിട്ടാണല്ലോ ഈ സൂത്രം. പരം പരവും പരാൻ പരേണ പരസ്മ എന്നുള്ളടത്ത് ഏ സൂത്രപ്രകാരമാണ് സർവനാമസഞ്ജ വന്നത്? സർവനാമസംജ്ഞ വന്ന ഏ സൂത്രം? സർവാധീനി സർവനാമാനി പരസ്മൈ പരാഭ്യാം പരേഭ്യ പരസ്മാ പരാഭ്യാം എന്നിടത്ത് സർവനാമസഞ്ജ ഉണ്ടോ? എങ്ങനെ പരാഭ്യാന്നിടത്ത് സർവനാമസഞ്ജ ഉണ്ടോ? എങ്ങനെ സർവാധീനി സർവനാമാനി? പക്ഷേ സർവനാമ സപ്ന വിധിക്കുന്ന പ്രത്യേക വിധികളൊന്നുകൂടെ അതുകൊണ്ട് വരുന്ന കാര്യങ്ങളില്ല എന്നുള്ളതേ ഉള്ളൂ. പ്രത്യേകിച്ച് ഒരു വിധിയില്ല അവിടെ. പരാഭ്യാം പരേഭ്യ പിന്നെ പരസ്യ പരേഷാം പരയോഹു പരേഷ പരാ പിന്നെ അടുത്ത് അവര അവരഹ അവരേ അവരാഹ പിന്നെ ദക്ഷിണ ദക്ഷിണ ദക്ഷിണവും ദക്ഷിണേ ദക്ഷിണ ദക്ഷിണം ദക്ഷിണവും ദക്ഷിണം രണ്ടു രൂപം വരണം, എല്ലായിടത്തും രണ്ടു രൂപം വരണം. പഞ്ചമീന സപ്തമി ഉത്തരം ഉത്തര ഉത്തരാഭ്യം ഉത്തരേ രണ്ട് രൂപം വരവിടെ ഉത്തരസ്മിൻ ഉത്തരേ ഉത്തരയോ ഉത്തരേഷ. അടുത്ത് അപരശബ്ദം അപരഹ അപരം അപരോ അപര അപരേ അപരാഭ്യം അപരസ്മി അപരാഭ്യം അപരസ്മാത് അപരാ അപരാഭ്യം അവരേ അപരസ് അപരയോ അപരേഷ അപരസ്മിൻ അപരസ്മിൻ അപരേ അപരയോ അപരേഷ. അടുത്ത് അധരം അധര അധരോ അധരേ അപരാഭ്യം അപരേ അപരസ്മി അപരാഭ്യം അടുത്ത് സ്വം ശബ്ദത്തിന്റെ സ്വഹ സ്വ ശേ സ്വഹ സ്വം സ്വ സ്വം ശേ സ്വഭ്യം ശേ സ്വഭ്യം ശേ അത് സ്വാഭ്യം സ്വാഭ്യം എന്ന് വരുന്നില്ലേ, സ്വഭ്യ സ്വഭ്യം എന്ന് വരുന്നില്ലേ, അതുപോലെ വരാം. അതൊക്കെ വരുമ്പം അടുത്തുള്ള പദങ്ങളെ കണ്ടുകൊണ്ട് അർത്ഥം മനസ്സിലാവും. അതുകൊണ്ടാണ് പലതരത്തിൽ വ്യാഖ്യാനം വരുന്നത്. അടുത്ത അന്തരം അങ്ങനെ അന്തര അടുത്ത സൂത്രം വരുന്നത് പ്രഥമ ചരമ തയ അൽപ അർദ്ധ കതിപയ നിയമാശ്ച പ്രഥമ ചരമ തയ അൽപ അർദ്ധ കതിപയ നിയമാശ്ച. പ്രഥമ ശബ്ദം ചരമശബ്ദം തയ എന്ന് പറയുന്ന പ്രത്യയം പ്രത്യഗ്രഹണേ തദന്തഗ്രഹണം. അല്പശബ്ദം അർദ്ധശബ്ദം കതിപയ ചില എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കുന്നു. ചില കതിപയ നേമാശ്ച ഈ നേമശബ്ദം സർവാധിഗണത്തിൽപ്പെടുന്നതാണ്. എന്തുകൊണ്ട്? ദ്വന്ദ്സമാസത്തിൽ വന്നപ്പോ ഇതരേതര യോഗദ്വന്ദം വന്ന് പ്രഥമച്ച ചരമശ്ച തയശ്ച അല്പശ്ച അർദ്ധച്ച കതിപയശ്ച നിയമ ച എല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ പ്രഥമ ചരമ തയ അല്പ അർദ്ധ കതിപയ നിയമാശ്ച എന്ന് വരും ബഹുവിനത്തിൽ. ഏതേ ജസി ഉക്ത സംജ്ഞാ വാസി എന്നുവെച്ചാൽ ഈ ശബ്ദങ്ങൾക്ക് ജസ് പരമരിക്കെ മുമ്പ് പറഞ്ഞ സംജ്ഞ വികല്പമായിട്ട് വരും എന്ന് പറഞ്ഞാൽ ഇപ്പൊ സർവാദി ഗണത്തിൽ ഇതിൽപ്പെടുന്ന ഏത് ശബ്ദമാണ് ഉൾപ്പെട്ടിരിക്കുന്നത്? നിയമം അത് ഉൾപ്പെട്ടിട്ടുണ്ട്. ആ നിയമശബ്ദത്തിന് മാത്രം ഗണത്തിൽപ്പെട്ടതുകൊണ്ട് സർവാധീനി സർവനാമാനി എന്നുള്ള സൂത്രപ്രകാരം സർവനാമ സംജ്ഞ വരും. പക്ഷെ ജസ്സിൽ വരുമ്പോൾ അതിന് വികല്പമായി വരും. ബാക്കിയുള്ള ശബ്ദങ്ങൾ സർവാധി ഗണത്തിൽപ്പെടുന്നതല്ല, അതുകൊണ്ട് അവയ്ക്ക് സർവനാമ സംജ്ഞ ഇല്ല. പക്ഷെ ജസ് പരമിരിക്കുമ്പോൾ മാത്രം ഇവയ്ക്കെല്ലാം വികല്പമായി സർവനാമ സംജ്ഞ വരും പ്രാതിപദികത്തിൽ. അതാ വ്യത്യാസം. ഈ സർവനാമ സംജ്ഞ വരിക എന്നൊക്കെ പറഞ്ഞാൽ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന രൂപ വ്യത്യാസം വരുന്നു. ഈ ശബ്ദങ്ങൾക്കെല്ലാം ജസ്സിന് രൂപ വ്യത്യാസം വരുന്നു. അത് വരുത്താൻ പണിനി കണ്ടുപിടിച്ചാണ് ഒരു സംജ്ഞ വിധിച്ചിട്ട് ആ സംജ്ഞയ്ക്കനുസരിച്ച് പ്രത്യയങ്ങളൊക്കെ ഇരിക്കുക. അപ്പോൾ അത് ജസ്സിന് മാത്രം ജസ് പരമരിക്കുക പൂർവ്വത്തിന് വിധിച്ചുകൊണ്ട് അവിടെ മാത്രം വികല്പമായി സർവനാമ സംജ്ഞ വരും, അതിൻ്റെ കാര്യം വരും. അപ്പോൾ പ്രഥമേ പ്രഥമാഹ എന്ന് വരും. മറ്റുള്ള സ്ഥലങ്ങളിലൊന്നും സർവനാമ സംജ്ഞ വരുന്നില്ല. എന്തുകൊണ്ട്? സർവാധിഗണത്തിൽ പെടുന്നില്ല. അപ്പൊ പ്രഥമ ശബ്ദത്തിന്റെ രൂപങ്ങൾ എങ്ങനെയായിരിക്കും? പ്രഥമ പ്രഥമേ പ്രഥമാഹ പ്രഥമം പ്രഥമവും പ്രഥമാൻ പ്രഥമേന എന്നാണോ പ്രഥമേണ എന്നാണോ? നകാരമാണോ നകാരമാണോ? അത് രേഖമില്ല അവിടെ. പ്രഥമ രേഖ ഉണ്ടല്ലോ. അട്ട് കൂ പൂ ഉണ്ടോ? അട്ടുപ്പാം അതിന്റെ വ്യവധാനം ഉണ്ടോ? ഇവിടെ ഏതാണ് ഇരിക്കുന്നത്? ധകാരം. അത് അട്ടിപ്പെടുമോ? കൂലപ്പെടുന്നുണ്ടോ? കൂലപ്പെടുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് എന്തുവരും? പ്രഥമേന വ്യവധാനം അതിൽ പെട്ടാലേ ണത്വം വരത്തുള്ളൂ. ലട്ടിൽപ്പെടുന്നില്ല, കവർഗത്തിൽപ്പെടുന്നില്ല. ധകാരം പവർഗത്തിലും പെടും. പവർഗത്തിൽപ്പെടുന്നുണ്ട്. ഇത് തവർഗത്തിൽപ്പെടുന്നു. പെണ്ണത്വം വരത്തില്ല. പ്രഥമേന പ്രഥമാഭ്യാം പ്രഥമൈ പ്രഥമായ പ്രഥമസ്മി എന്ന് വരുമോ? അവിടെ സർവനാമസംജ്ഞയില്ല. ആകെ ജസ്സിൽ പരമരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ പ്രഥമസ്മൈ പ്രഥമാഭ്യാം വരൂ. പ്രഥമായ പ്രഥമാഭ്യാം പ്രഥമേഭ്യ പ്രഥമാത് പ്രഥമാഭ്യാം പ്രഥമാനാം എന്ന് വരുമോ? പ്രഥമാനാം പ്രഥമേ പ്രഥമയോഹോ പ്രഥമ തയ പ്രത്യേക. അടുത്ത് പറയുന്ന ഇവിടെ തയ എന്ന് പറയുന്ന പ്രത്യയമാണ് പ്രത്യേക ഗ്രഹണേ തദന്തഗ്രാഹ്യം. അതുകൊണ്ട് ഇവിടെ തയപ്രത്യാന്തമായ ദിതയ ശബ്ദത്തെ ഗ്രഹിക്കാം. ദിതയ തൃതയ തുടങ്ങിയ ശബ്ദങ്ങളെ ഗ്രഹിക്കാം. ദിതയ ശബ്ദത്തെ ഗ്രഹിച്ചാൽ ഇതുപോലെ തന്നെ ദിതയം രണ്ടാമത്തത് എന്നുള്ള അർത്ഥം. ജസ്സിലെ വികല്പമായിട്ട് രണ്ട് രൂപം വരും. ബാക്കിയുള്ളിടത്തല്ല രാമശബ്ദം പോലെ എങ്ങനെ വരും? ദിതയ ശബ്ദത്തിന്റെ രൂപം ദിതയഹ ദിതയോ ദിതയേ ദിതയാഹ ദിതയം ദിതയോ ദിതയ ദിതയേന ദിതയാഭ്യാം ദിതയേഹി ദിതയായ ദിതയാഭ്യാം ദിതയേഹ ദിതയാത് ദിതയാഭ്യാം ദിതയേഭ്യാം അങ്ങനെ വരത്തുള്ളൂ. രാമാണാം എന്ന് പറയുമ്പോൾ ദിതയാനാം, ദിതയേ ദിതയോഹോ ദിതയേഷു ശേഷം രാമവത്ത് എന്നുവെച്ചാൽ ആ രൂപങ്ങളെല്ലാം രാമശബ്ദം പോലെയാണ്. ജസ് ഒഴികെയുള്ള സ്ഥലങ്ങളിൽ Thank you.